എന്താണ് ജീവസൃഷ്ടി, എന്താണ് ഈശ്വര സൃഷ്ടി എന്നുള്ള ഭേദവും മനസ്സിലാക്കണം. പിന്നെ എന്താണ് പരമാത്മാവ്, എന്താണ് ജീവാത്മാവ്, അതും അറിയണം. ഇതൊന്നും വിവേചിച്ചറിയാതെ പരമാത്മ സൃഷ്ടിയാണ് അതുകൊണ്ട് ഇത് സത്യമാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശ്രുത്യന്തരെ സ്വയം വിഹത്യ സ്വയം നിർമായ സ്വയന ഭാസ സ്വയന ജ്യോതിഷ പ്രസ്തുപിതി ഇതി ജീവവ്യാപാര ശ്രമണ ബൃഹദാരണ്യത്തിൽ തന്നെ പറയുന്നു. ഉറങ്ങുന്നവനെ കുറിച്ച് പറയുന്നു, സ്വയം വിഹത്യ. ഉറങ്ങാൻ പോകുമ്പോൾ അവൻ തന്നെ തന്നെ നിശ്ചേഷ്ഠനാക്കിയിട്ട് വിഹത്യ ഹനനം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിശ്ചേഷ്ഠനാക്കി ഇന്ദ്രിയ വ്യാപാരങ്ങളെയെല്ലാം ഉപരമിപ്പിച്ച് ബാഹ്യപ്രവൃത്തികളൊന്നും കൂടാതെ ഇതെല്ലാം ചെയ്യുന്നവരാണോ? ഈ ജാഗ്രതത്തിലിരുന്ന് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനാണ്, അല്ല പരമാത്മാവല്ല. ജീവനാണ് ഉണരുന്നത്, ജീവനാണ് ഉറങ്ങുന്നത്. പരമാത്മാവിന് ഉണർവുമില്ല, ഉണർച്ച ഉറക്കമില്ല. നിത്യശുദ്ധ മുക്തസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനാ ഉറങ്ങുന്നത്, ഉണരുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനെക്കുറിച്ചാണ്. സ്വയം വിഹത്യ തന്നെ നിശ്ചേഷ്ടനാക്കി വാങ്ങുന്നു. സ്വയം നിർമ്മായ അവിടെ സ്വപ്നത്തിൽ പോയിട്ട് ആ ജീവാത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു. സ്വപ്നത്തിൽ വിഷയങ്ങൾ എന്നിട്ടോ സ്വേന ഭാസ സ്വേന ജ്യോതിഷ തന്റെ പ്രകാശം കൊണ്ട് തന്റെ ബോധം കൊണ്ട് പ്രസ്വപിതി ഇതിനെല്ലാം സൃഷ്ടിച്ച് അതിനുശേഷം ഇത് ആ ബോധത്തിൽ തന്നെ ഉറങ്ങുന്നു, അല്ലെങ്കിൽ സ്വപ്നം കാണും. രണ്ടായ ഉറക്കത്തിലും അവൻ ബോധത്തെ കൈവിടുന്നില്ല. സ്വപ്നത്തിൽ ബോധമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. ഉറക്കത്തിൽ ബോധമില്ലാതെ ഉറങ്ങുന്നു. ബോധമില്ലാതെ ഉറങ്ങുന്നവൻ ബോധസ്വരൂപനായിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ബോധത്തെ വിടുന്നില്ല എന്ന് പറയുന്നത്. ജാഗ്രതത്തിൽ ബോധസ്വരൂപം തന്നെ, പക്ഷെ ബോധത്തോടുകൂടി ഇരിക്കുന്നു. സ്വപ്നത്തിലും ബോധസ്വരൂപൻ ബാഹ്യബോധത്തോടുകൂടി ഇരിക്കുന്നു. സുഷുപ്തിയിൽ മാത്രം കേവല ബോധസ്വരൂപനായിരിക്കുന്നു. അതെല്ലാം കൊണ്ടാണ് ഇവിടെ പറയുന്നത്, സ്വനജ്യോതിഷ പ്രസ്വപിതി. ആ ജ്യോതിസ്വരൂപനായി ഉറങ്ങുന്നു, ബാഹ്യബോധമുള്ളവനായി ഉണരുന്നു, സ്വപ്നം കാണുന്നു. അപ്പോൾ ഈ പറയുന്നതെല്ലാം ജീവനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് സ്വയം വിഹത്യ എന്ന് പറയുന്നു? ചേഷ്ട ഉള്ളവനാണല്ലോ ചേഷ്ട ഇല്ലാതാക്കുന്നു. ഇത് ജീവവ്യാപാര ശ്രവണ. ഇവിടെയെല്ലാം ജീവപ്രവൃത്തിയെ കാണിക്കുന്നു. ഉറപ്പും ഉണർവും എല്ലാം ജീവന്റെ പ്രവൃത്തിയാണ്, പരമാത്മാവിന്റെ പ്രവൃത്തിയല്ല. ഇഹാവിയ ഏഷ സുപ്തേഷു ജാഗ്രതീരി പ്രസിദ്ധ അനുവാദ ജീവ ഏവ അയം കാമാന നിർമാത സങ്കീർത്തതേ. ഇനി ഏഷ സുപ്തേഷു ജാഗ്രതി എന്നെല്ലാം പറയുന്ന സ്ഥലത്ത് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സുപ്തമായിരിക്കുമ്പോൾ, ഉപരമിച്ചിരിക്കുമ്പോൾ, ജാഗ്രതി ഏതൊരുവനാണോ ഉണർന്നിരിക്കുന്നത്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ജീവനെ കുറിച്ചാണ്. ഇത് ഈ പ്രസിദ്ധ അനുവാദ, അത് പ്രസിദ്ധ അനുവാദം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉണരുന്നു, ഉണരുന്നു എന്ന് പറയുന്നത് ജീവനെ കുറിച്ചാണ്. പരമാത്മാവിനെ കുറിച്ച് ആരെങ്കിലും ഉറങ്ങിയിട്ട് ഉണരുന്നു എന്ന് പറയാറുണ്ട്. ഇവിടെയൊക്കെ സുപ്തേഷ് ജാഗ്രതി എന്നെല്ലാം പറയുന്നിടത്ത് ലോകപ്രസിദ്ധമായിരിക്കുന്ന, ശാസ്ത്രപ്രസിദ്ധവുമായിരിക്കുന്ന ആ ജീവനെ, ജീവനെ അനുവാദം ചെയ്ത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ, പറഞ്ഞതിനെ വീണ്ടും പറയുകയാണ്, ഏറ്റു പറയുകയാണ്. പരമാത്മാവിനെ അങ്ങനെ അനുവാദം ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? പരമാത്മാ എന്ന് പറയുന്നത് ശ്രുത്യേകഗമ്യനാണ്. ശ്രുതിയിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റൂ. വേദത്തിൽ തന്നെ പലപ്പോഴും സാക്ഷാത് വസ്തുവിനെ നിർദ്ദേശിക്കും, ചില സ്ഥലങ്ങളിൽ അനുവാദവും ചെയ്യും. പക്ഷെ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞ കാര്യത്തെ വീണ്ടും പറയുന്നതാണ് അനുവാദം. പരമാത്മാവിന് ശ്രുതിയേക പ്രമാണമാണ്. പരമാത്മാവിന് ശ്രുതി മാത്രം പ്രമാണം എന്ന് പറയുമ്പം പരമാത്മാവിന്റെ ശരിയായ സ്വരൂപത്തെ അറിയുന്നതിന് വേറെ പ്രമാണമില്ല. അനുമാനാദി പ്രമാണങ്ങളുണ്ട്, പക്ഷെ അതല്ല എന്തിനു വേണ്ടിയിട്ടാണോ? ആ ശ്രുതിയിലൂടെ ബോധിച്ച കാര്യത്തിന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അനുമാനാദി പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ശ്രുത്യാദേഹ അനുഭവാദേ സ്ഥേഹ പ്രമാണം, മറ്റ് അനുമാനാദികളും പ്രമാണമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശ്രുതിയിലൂടെ നിർണയിച്ച കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനുമാനാദികളിലൂടെ പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, പൂർണ്ണ സ്വരൂപം എന്തെന്നറിയാൻ കഴിയും. അത് ശ്രുതിയിലൂടെ അറിയാൻ പറ്റും. അതുകൊണ്ട് പരമാത്മാവിനെ അനുവാദം ചെയ്യാൻ പറ്റില്ല. ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞിട്ട് വേറൊരു പ്രമാണത്തിലൂടെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം ഇവിടെ അങ്ങനെയല്ല, സ്വാനുഭവത്തിലൂടെ അറിഞ്ഞ കാര്യമാണ് തൻ്റെ ജീവഭാവം. താൻ ഉറങ്ങുന്നു, ഉണരുന്നു. അതുകൊണ്ട് തന്നെ പറയും ഇവിടെ ആത്മാവിനെ കുറിച്ചെല്ലാം പറയുന്നത് അത്യന്ത അപ്രസിദ്ധമായ ഒന്നിനെ കുറിച്ചല്ല പറയുന്നു. ആരും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം അറിയാം, ചില ജ്ഞാനികൾക്കറിയാം, ചില യോഗികൾക്കറിയാം, മറ്റുള്ള ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു സാധനമല്ല ആത്മാവ്. ആത്മാവെന്ന് പറയുന്നത് സർവലോക പ്രസിദ്ധമാണ്. സർവപ്രാണികൾക്കും അറിയാവുന്ന കാര്യമാണ്. എവിടെയെല്ലാം ബോധമുണ്ടോ, എവിടെയെല്ലാം ബോധം സ്ഫുരിക്കുന്നുണ്ടോ, അതെല്ലാം ആത്മാവിൻ്റെ അടയാളമാണ്. അവിടെയെല്ലാം ആ ബോധസ്ഫുരണത്തിലൂടെ ആ ജീവികളെല്ലാം അറിയുന്ന ആത്മാവിനെയാണ്. സത്ത ബോധം ഇതിലൂടെയല്ല, ആനന്ദം. അപ്പോൾ അത് അപ്രസിദ്ധമായ ഒരു സാധനമല്ല അത്. പക്ഷെ അതിൻ്റെ വിശേഷതകൾ അറിയാൻ ശ്രുതി വേണം. അങ്ങനെ സർവസാധാരണമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ഏത് ഭാവത്തെയാണ്? ജീവാത്മഭാവത്തെയാണ്, പരമാത്മഭാവത്തെ അല്ല എന്നൊരു വിശേഷതയേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രസിദ്ധാനുവാദ. ജീവനെക്കുറിച്ച് ശ്രുതി പറഞ്ഞാലും അത് കേവല അനുവാദം മാത്രമായിരിക്കും, പ്രസിദ്ധമായതിനെ അനുവാദം ചെയ്യുകയാണ്. ജീവേ അയം കാമാന നിർമാത സങ്കീർത്തിത. അതുകൊണ്ട് സ്വപ്നത്തിൽ ഈ കാമ്യമായ വിഷയങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് സാക്ഷാത് പരമേശ്വരനല്ല, ജീവൻ തന്നെയാണ്. എന്നാലിവിടെ ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. തസ്തു വാക്യശേഷേണ തദ്ദേവ ശുക്രം തദ് ബ്രഹ്മേതി ജീവഭാവം വ്യാപരത്തെ ബ്രഹ്മഭാവ ഉപദിശ്യതേ തത്വമസി ഇത്യാദിവ ഇതി എന്ന ബ്രഹ്മപ്രകരണം വിരുദ്ധതേ. അപ്പൊ പിന്നെ ഇവിടെ തർക്കം വരും. സുഷുപ്തി സ്വപ്നം ഇതെല്ലാം ജീവപ്രകരണമാണോ അതേ ബ്രഹ്മപ്രകരണമാണോ? എന്തുകൊണ്ട് പറഞ്ഞു? ജീവൻ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ ഒന്നാണ്. ജാഗ്രത്തിൽ അത് എല്ലാവർക്കും അനുഭവമുള്ളതാണ് ജീവഭാവം. അതിൽ പ്രയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം വേറെ ആയിരിക്കും. പക്ഷെ അത് തന്നെയാണ്, ഏത് ഭാഷയിൽ പറഞ്ഞാലും എന്ത് വ്യാഖ്യാനം കൊടുത്താലും അത് തന്നെയാണ് ഇവിടെ ജീവനെന്ന് പറയുന്നത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഭാഷകാലം തന്നെ പലയിടത്തും ചർച്ച ചെയ്തിരിക്കുന്നത് സ്വപ്നം സുഷുപ്തി ഇതെല്ലാം ബ്രഹ്മപ്രകരണം എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം അടുത്ത് പറയുന്നു സുഷുപ്തി സ്ഥാന ആത്മാ എന്നാണ്. ആ സുഷുപ്തി എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ സ്ഥാനമാണ്, ബ്രഹ്മഭാവമാണതെന്ന് പറയും. സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു, അത് സ്വയം ജ്യോതിസായ പുരുഷനെ കുറിച്ച് പറയുകയാണ് എന്ന് പറയുമ്പോൾ അത് പരമാത്മാവാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഇത് ജീവനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ബ്രഹ്മപ്രകരണം എന്ന് ഒരു സ്ഥലത്ത് പറയുക, പിന്നെ ജീവനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുക, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാവും. അപ്പൊ അത് വ്യക്തമാക്കുകയാണ്. അത് തന്നെ പറയുന്നു. അങ്ങനെ എവിടെയൊക്കെ പരമാത്മ സൃഷ്ടി എന്ന് പറയും. അത് മാത്രമല്ല ഇവിടെ തന്നെ പറയും, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയും പല സ്ഥലങ്ങളിൽ. ഇവൻ ആരാ സൃഷ്ടിക്കുന്നു? ജാഗ്രതയിലിരിക്കുന്ന ജീവനല്ലേ, ജീവസൃഷ്ടിയല്ലേ. അപ്പോൾ ഇത് അദ്വൈതിക്ക് നേരെ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ആക്ഷേപമാണ്. ജീവൻ സൃഷ്ടിക്കുന്നു എന്നൊരിടത്ത് പറയുക, പരമാത്മാവ് സൃഷ്ടിക്കുന്നു എന്ന് പറയുക, പോയി യഥാർത്ഥത്തിൽ സൃഷ്ടി ആരുടെയാണ്? അപ്പൊ അതിന് സമാനം പറയുന്നു, അത് നിങ്ങൾ പൂർവാപരമായി ചിന്തിക്കണം. എന്താണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, തദൈവ ശുക്രം തദ് ബ്രഹ്മ. ആ ജീവനെന്ന് പറയുന്നത് ശുദ്ധമായ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ജീവനിൽ തന്നെ ബ്രഹ്മഭാവത്തെ ഉപദേശിക്കുന്നു ശ്രുതി. ജീവൻ വേറെ, ബ്രഹ്മം വേറെ എന്ന് പറയുന്നില്ല. അതെങ്ങനെ? ജീവനെ ബ്രഹ്മഭാവത്തെ ഉപേക്ഷിക്കുന്നത് ജീവഭാവത്തെ നിഷേധിച്ചിട്ട്. ജീവഭാവം എന്ന് പറയുന്നത് സർവാനുഭവസിദ്ധമാണ്. ആ സർവ അനുഭവസിദ്ധമായിരിക്കുന്ന ആ ജീവഭാവത്തെ നിഷേധിച്ചിട്ട് ശ്രുതി ബ്രഹ്മഭാവത്തെ ബോധിപ്പിക്കുകയാണ്. ഇത് ബ്രഹ്മമാണ്, അത് സ്വാഭാവികമാണല്ലോ. ലോകത്തിലും അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വസ്തു എടുത്തു വെച്ചിട്ട് പറയുന്നു ഇതിന് ഇന്ന ഇന്ന അവസ്ഥാന്തരങ്ങളുണ്ട്, ഇതിന്റെ സൂക്ഷ്മമായ ഭാവം എന്ന് പറയുന്നത് പരമാണുക്കളാണ്, ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി അതിന്റെ വിമർശനം വിശകലനം എല്ലാം ചെയ്യുമ്പോൾ പ്രത്യക്ഷമായി കാണുന്നതിനല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തെങ്കിലും കാരണമുണ്ടോ, ഈ രീതിയിലാണ് അന്വേഷണ പഠനങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ടുള്ള സർവലോക പ്രസിദ്ധമായിരിക്കുന്ന ജീവനെ അനുവാദം ചെയ്ത് ശ്രുതി പറയും. അത് കഴിഞ്ഞ് ആ ജീവന്റെ നാനാഭാവങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ ആ ജീവഭാവത്തെ നിവർത്തിപ്പിച്ചിട്ട് പറയും അത് തന്നെ സാക്ഷാത് പരമാത്മാവ്. എന്തുകൊണ്ട്? ഇത് ഒന്നായതുകൊണ്ട്, ഏകമായതുകൊണ്ട്, അദ്വൈതം ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. അല്ല ഇവിടെ പറയാൻ പറ്റും ഇത് ജീവൻ വേറെയാണ്, ഇനി പരമാത്മാവ് വേറെയാണ്. അങ്ങനെ ബോധിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഇത് ബോധിക്കുന്നവന് ഏകത്വ ബുദ്ധി അദ്വൈത ബുദ്ധി ഉണ്ടാവണം. അദ്വൈത ബോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ചയല്ല. അദ്വൈത ബോധത്തിലൂടെ മുക്തി ഉണ്ടാവും എന്നാണ് തത്വം. അപ്പോൾ പിന്നെ ജീവനെയും പരമാത്മാവിനെയും എല്ലാം വേറെ വേറെ പറഞ്ഞാലും പറയുമ്പോൾ തന്നെ ജീവഭാവത്തെ വ്യാവർത്തിപ്പിച്ചിട്ട് പരമാത്മഭാവത്തെ ബോധിപ്പിക്കുകയും വേണം. ഇതാണ് അദ്വൈതത്തിൻ്റെ സവിശേഷത. മറ്റ് ദ്വൈതശാസ്ത്രങ്ങളിലെല്ലാം, ദ്വൈതശാസ്ത്രം എന്ന് പറഞ്ഞാൽ അദ്വൈത ഒഴികളുടെ എല്ലാത്തിലും ഏതെങ്കിലും തരത്തിൽ ജീവനിൽ നിന്ന് ഒരു ഭേദം പരമാത്മാവിനുണ്ടെന്ന് ബോധിപ്പിക്കാനായി ശ്രമിക്കുന്നു. അവർക്കൊന്നും തന്നെ ജീവഭാവത്തെ പാടെ നിഷേധിച്ചിട്ട് അത് പരമാത്മാവ് തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല. അത് അദ്വൈതത്തിന് മാത്രമുള്ള സവിശേഷത. മറ്റു പറയും എന്താണ് ആ ജീവനെന്ന് പറയുന്ന ആ പരമാത്മാവിന്റെ അംശമാണ്, അങ്ങനെ പറയും. അദ്വൈതത്തിലും അത് പറയും, ജീവനെന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണെന്ന് പറഞ്ഞാൽ ഉടൻ തൊട്ടടുത്ത് പറയും എന്താണ് ആ അംശത്തെ നിഷേധിച്ചിട്ട് പറയും അത് ഇവിടെ അംശ അംശിഭാവമില്ല, മറിച്ച് അത് പരമാത്മാവ് തന്നെ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോ അദ്വൈതിയെ സംബന്ധിച്ചും പറയാം ജീവാത്മാവ് പരമാത്മാവിന്റെ അംശമാണെന്ന് പറയാം. പറയുന്ന ദോഷമുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ആദ്യം ജീവസൃഷ്ടി പേര് പരമാത്മ സൃഷ്ടി പേര്, അങ്ങനെ പറയാം. പറഞ്ഞു കഴിഞ്ഞാലും അപ്പോഴെല്ലാം മനസ്സിൽ ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടെന്നാണ്, ഇത് രണ്ടും ഒന്ന് തന്നെ. അല്ലാതെ ഇവിടെ വാസ്തവത്തിലുള്ള അംശാംശിഭാവങ്ങളൊന്നുമില്ല. പിന്നെ അംശാംശിഭാവം എന്നൊക്കെ പറയുന്ന എന്തുകൊണ്ട്? ഇതൊക്കെ സാധാരണ ജീവന്റെ അനുഭവങ്ങളനുസരിച്ച് പറയുന്നു. ജീവൻ തന്നിൽ സ്വയം തന്നെ ചൈതന്യത്തെ അനുഭവിക്കുന്നു, അതോടൊപ്പം തന്നെ തന്നിൽ അസർവജ്ഞത്വം തുടങ്ങിയ കാര്യങ്ങളും അനുഭവിക്കുന്നു. അപ്പോൾ അവൻ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല ഞാൻ പരമാത്മാവാണ്, സർവജ്ഞനായ പരമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പറയേണ്ടി വരും ആ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. അത് വാസ്തവമല്ല. ഇതിനെ രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഒന്ന് സൃഷ്ടി ജഗത്ത്, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പരമാത്മതത്വത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതൊരു ഭാഗം. സൃഷ്ടി എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒന്ന് സ്ഥൂലമായിരിക്കുന്ന ഈ സൃഷ്ടി, മറ്റൊന്ന് സൂക്ഷ്മമായിരിക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന സൃഷ്ടി, അതിൽ തന്നെ സ്വപ്ന സൃഷ്ടി. ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ജീവന്റെ സൃഷ്ടി എന്താണ്, പരമാത്മാവിന്റെ സൃഷ്ടി എന്താണ്, ഇതെല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് അദ്വൈതത്തെ സമ്യക്കായി മനസ്സിലാക്കുന്ന ഒരാൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജീവാത്മ പരമാത്മ ഭേദത്തെ അംഗീകരിച്ചതായി ഗ്രഹിക്കില്ല. മറിച്ച് അവിടെയും ബോധിപ്പിക്കുന്നത് അദ്വൈതത്തെ തന്നെയാണ്. പക്ഷേ ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്ന് ബോധിപ്പിക്കേണ്ടിടത്ത് അതും അദ്വൈതവും പറയുന്നു. അങ്ങനെ തന്നെ പറയുന്നു ഇവിടെ, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. തസ്യത്തു എന്നുവെച്ചാൽ തസ്യത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ആരുടെയിലും പുസ്തകമില്ല? ജീവന്റെ വസ്തുവുള്ളവരുടെ അതിനും കൂടെ നോക്കണം. ഞാൻ പറയുന്നതാണോ അത് എഴുതിയിട്ടുള്ളതെന്നും കൂടെ അറിയണം. ഈ സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയല്ല, ചിലരങ്ങനെ ഇരിക്കുന്നുണ്ട്, പോട്ടെ. വസ്തുവുള്ളവരുടെ കാര്യം ഞാൻ പറയുകയാണ്. വാക്യശേഷേണ തദൈവ ശുക്രം തദ്ബ്രഹ്മേതി ജീവഭാവം വ്യാപൃത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ തദൈവ ബ്രഹ്മ, ആ ജീവൻ തന്നെയാണ് ബ്രഹ്മ, അത് തന്നെയാണ് ശുക്രം, ശുദ്ധം, ബ്രഹ്മ പരിശുദ്ധമായിരിക്കുന്നത്, അല്ലെങ്കിൽ തേജോരൂപമായിരിക്കുന്നത്, അങ്ങനെയൊക്കെ അർത്ഥം പറയും. തദ്ബ്രഹ്മ അപരോക്ഷമായിരിക്കുന്ന എന്നിങ്ങനെ ജീവഭാവം വ്യാപൃത്തിയ, ആ ജീവന്റെ തന്നെ ജീവഭാവത്തെ നിഷേധിച്ചിട്ട് ബ്രഹ്മഭാവപ്രതിശതി. ഏതുപോലെ തത്വമസി ഇത്യാദി, തത്വമസി എന്ന് പറയുന്നിടത്ത് എന്താണ്? ജീവനെ അനുവാദം ചെയ്യുകയാണ്, എന്നിട്ട് അതിനെ നിഷേധിച്ചിട്ട് ബ്രഹ്മഭാവത്തെ ഉപദേശിക്കുകയാണ്. ഇതാണ് അദ്വൈതവും ദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ദ്വൈതികൾ പറയും അവിടെ പരമാത്മഭാവത്തോട് ജീവഭാവത്തെ കൂട്ടിച്ചേർക്കുകയാണ്, രണ്ടിനും കൂടെ ബന്ധപ്പെടുത്തുകയാണ് ഏതെങ്കിലും തരത്തിൽ. ഇവിടെ അങ്ങനെ കൂട്ടിച്ചേർക്കലൊന്നുമില്ല, കൂട്ടിച്ചേർത്തിട്ട് അഴിച്ചു മാറ്റലും ഇല്ല. ഇവിടെ എന്താണ്? പാടെ നിഷേധിക്കുക. അങ്ങനെ ഒരു ജീവഭാവം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരമാർത്ഥമല്ല, പരമാത്മഭാവമാണ് പരമാർത്ഥം. കാരണം അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരമാർത്ഥമെന്ന് ബോധിപ്പിക്കാന്നേ ഉള്ളൂ. ചിലടത്ത് സാക്ഷാതായി ബോധിപ്പിക്കും, ചിലടത്ത് അത് പരമ്പരയായി ബോധിപ്പിക്കും. അതിന് ശ്രുതി തന്നെ പ്രമാണം. അതെങ്ങനെ ബോധിപ്പിച്ചാലും അതിനാ ശ്രുതി പ്രമാണമാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ തത്വമസി പോലെ ഇത്യാദി പദ്ധതി ന ബ്രഹ്മപ്രകരണം വിരുദ്ധ്യതേ. അതുകൊണ്ട് എന്താ പറയുന്നത്? ഇതിനെ ബ്രഹ്മപ്രകരണമായി സ്വീകരിക്കാം. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ജീവസൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ജീവൻ പരമാത്മാവായതുകൊണ്ട് ഇതിനെ ബ്രഹ്മപ്രകരണമായും അംഗീകരിക്കുക. അതുകൊണ്ട് സുഷുപ്തി സ്വപ്നം ഇവിടെയെല്ലാം ചർച്ച ചെയ്യുന്നത് ജീവനെയാണോ പരമാത്മാവിനെയാണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? രണ്ടുമാണ്. സൃഷ്ടി ആദികളോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ പറയുന്ന ജീവനെയാണ്, പക്ഷെ അവിടെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് പരമാത്മാവിനെയാണ്. അതിൽ വിരോധമില്ലാന്നർത്ഥം. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമില്ല. ദ്വൈത സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. കാരണം ഒരിക്കലും ജീവന് പരമാത്മാവാകാൻ കഴിയത്തില്ല, പരമാത്മാവിനൊരിക്കലും ജീവഭാവവുമില്ല. കാരണം ഇത് രണ്ടും വിരുദ്ധമാണ്. ജീവൻ സംസാരിയാണ്, പരമാത്മാവ് നിത്യമുക്തനാണ്. അദ്വൈതി പറയുന്ന അങ്ങനെ ഒരു കടമ്പിടുത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. പരമാത്മാവ് നിത്യമുക്തനാണ്, ജീവനും നിത്യമുക്തൻ തന്നെ. പിന്നെന്തിനാ വ്യത്യാസം? അവിടെ വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതാണ് അദ്വൈതി പറയുന്നത്. അതിനടുത്ത് സമാനം പറയുന്നു. അക്കാര്യം ഭാഷകാരൻ തന്നെ സമാനം പറയുന്നു. എന്നുവെച്ചാൽ അസ്മാഭി സ്വപ്നേഹിപ്പി പ്രാജ്ഞോ വ്യവഹാര പ്രതിഷിദ്ധ്യത തസ്യ സർവേശ്വരത്വ സർവാസു അവസ്ഥാസു അധിഷ്ഠാതൃത്വ ഉപത്തി. പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിലും പ്രാജ്ഞനാണെന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. പറഞ്ഞില്ലേ, സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാജ്ഞൻ എന്തെന്ന് പറഞ്ഞു? കാരണം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന പ്രാജ്ഞ സുഷുപ്തിയിലെന്നാണ്. ഇപ്പൊ സ്വപ്ന വ്യവഹാരത്തിൽ പ്രാജ്ഞനെക്കുറിച്ച് എന്തിനു പറഞ്ഞു? സ്വപ്നത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രാജ്ഞൻ എന്തെന്ന് പറഞ്ഞു? പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, സുഷുപ്തിയിൽ മാത്രമല്ല അത് തന്നെയാണ്, സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും സർവ ജീവ പ്രസിദ്ധമായിരിക്കുന്ന ഈ മൂന്നവസ്ഥകളേ ഉള്ളൂ, വേറെ അവസ്ഥയൊന്നുമില്ല. ഈ മൂന്നിടത്ത് ഇരിക്കുന്ന എന്താണോ? പ്രാജ്ഞൻ തന്നെയാണ്. അതുകൊണ്ട് സുഷുപ്തിയിൽ പോയാലേ പ്രാജ്ഞനെന്ന് പറയാവും, ജാഗ്രതയിൽ അങ്ങനെ പറയാൻ പാടില്ല, വിശ്വനെന്ന് പറയണം. സ്വപ്നത്തിൽ പോയാൽ അവിടെ തൈജസ്സനെന്ന് പറയണം, അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കരുത്. പ്രാജ്ഞനെന്ന് പറയുന്ന ശബ്ദത്തിന് പരമാത്മാവാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ടത് എവിടെയും പറയും, പ്രാജ്ഞ വ്യവഹാര സ്വപ്നത്തിനും പറയും, എല്ലായിടത്തും ഒരാളാണ് ആണ്. അദ്വൈതത്തിൻ്റെ ബാലപാഠങ്ങളിൽ ഇത് ഒന്ന് ഇതിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് വേണ്ടി അങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കും. അവിടെ അങ്ങനെ മനസ്സിലാക്കുകയും വേണം. എന്താണ് ഇത്? പ്രാജ്ഞൻ, ഇത് തൈജസ്സൻ, ഇത് വിശ്വൻ. പക്ഷെ അത് മുമ്പോട്ട് ചെല്ലുമ്പോൾ അത്തരൊരു വിഭജനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. കാരണം ഇവിടെ ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭജനങ്ങളെയും തിരസ്കരിക്കുകയാണ്. ഒരു വിഭജനത്തെ ആത്യന്തികമായി സ്വീകരിക്കുന്നില്ല. ആരംഭത്തിൽ അങ്ങനെ മനസ്സിലാക്കി എന്നിരിക്കട്ടെ, അത് ഉപയോഗമുള്ളതാണ്, അത് അവിടത്തേക്ക് മാത്രം. മുമ്പോട്ട് ചെല്ലുമ്പോൾ അതെല്ലാം നിഷേധിക്കും. എന്നൊക്കെ അസ്മാവിഹി സ്വപ്നേവി പ്രാജ്ഞവ്യവഹാരം പ്രദർശിപ്പിച്ചു. ഞങ്ങൾ സ്വപ്നത്തില് പ്രാജ്ഞവ്യവഹാരം എന്ന് വെച്ചാൽ സ്വപ്നദൃഷ്ടാവിനെ പ്രാജ്ഞനെന്ന് പറയുക, സ്വപ്നത്തിൽ പ്രാജ്ഞൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനെ ഞങ്ങൾ പാടെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? തസ്യ സർവേശ്വരത്വ സർവാസു അവസ്ഥാസു അധിഷ്ഠാതൃത്വ, ആ പ്രാജ്ഞൻ എന്ന് പറയുന്നത് സർവേശ്വരനാണ്. ആ സർവേശ്വരൻ സർവാവസ്ഥകളിലും അധിഷ്ഠാതാവായിരിക്കുന്നു. തസ്യ സർവേശ്വരത്വ സർവേശ്വരനാണെങ്കിൽ സർവാസു അവസ്ഥാസു അധിഷ്ഠാതൃത്വ പാരമാർത്ഥികസ്തുനായം സന്ധ്യാശ്രേ സർഗ വേദാദി സർഗവത് ഏതാവത് പ്രതിപാദ്യത. പിന്നെ ഇവിടെ പറയുന്ന എന്താണ്? ഈ സന്ധ്യാശ്രയ സർഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, സന്ധ്യസ്ഥാനം എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നത് വ്യാവഹാരികം എങ്ങനെയാണോ പാരമാർത്ഥികമായിരിക്കുന്നു, അതുപോലെ ഇത് പാരമാർത്ഥികമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? വേദാദി സർഗവത് അയം സർഗ ന പാരമാർത്ഥിക എന്ന് പറഞ്ഞാൽ എന്താണോ? ആ വേദാദി സർഗത്തിനൊരു പാരമാർത്ഥികത്വം ഉണ്ട്, അത് അംഗീകരിക്കുന്നു. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടുത്ത് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ തലതിരിഞ്ഞു, പല വ്യാഖ്യാതാക്കളും തലതിരിഞ്ഞ വ്യാഖ്യാനിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ. വേദാദി പ്രപഞ്ചത്തിന് എന്ന് വെച്ചാൽ ഈ ജാഗ്രത് പ്രപഞ്ചത്തിന് ഒരു പാരമാർത്ഥികത്വം ഉണ്ട്, അതുപോലെ ഒരു പാരമാർത്ഥികത്വം ഈ സന്ധ്യ സൃഷ്ടിയിൽ സ്വപ്നം സൃഷ്ടിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. എന്നുവെച്ചാൽ ഇത് വെറും പ്രാതിഭാസികമാണ് സ്വപ്നം. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ അതുപോലെ അല്ല, അതിനൊരു പാരമാർത്ഥികത്വം ഉണ്ട്. അതിന് നമ്മൾ പറയും വ്യവഹാര സത്ത, വ്യാവഹാരിക സത്ത എന്ന് പറയും. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച ചെയ്യുന്നത്. അതിന് അയം സന്ധ്യാശ്രയ സർഗ വേദാദി സർഗോത് പാരമാർത്ഥിക ഇത്യേതാവത് പ്രതിപാദ്യതേ. ഈ ജഗത്തിനെ പോലെ അതും പരമാർത്ഥമല്ല, അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അത് കേൾക്കും നോക്കുമെന്നും അങ്ങനെയാണെങ്കിൽ ഈ ജഗത്ത് സത്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്വൈതത്തിന് വിരുദ്ധമായി. ജഗത്തിനെ പോലെ സ്വപ്നം സത്യമല്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ജഗത്ത് സത്യമാണെന്നോ? അങ്ങനെ ഒരു അർത്ഥമേ വരും. ആണ് ഈ ഭാഷാപ്രയോഗത്തിൽ വരുന്ന ചില സൂത്രങ്ങൾ. ഈ ജാഗ്രത ജഗത്തിനെ പോലെ സ്വപ്നം സത്യമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥാത് സിദ്ധമാകുന്നതാണ്, ജാഗ്രത ജഗത്ത് സത്യമാണ്. അപ്പൊ ഈ വാക്യത്തിൽ അതാ പറഞ്ഞത്, ജാഗ്രത ജഗത്തിനെ പോലെ സ്വപ്നം സത്യമല്ല. അത് ഭാഷകാരനടുത്ത് സമാധാനം പറയുന്നു, നജ വേദാദി സർഗസ്യാവി ആത്യന്തികം സത്യത്വം അസ്തി. ജാഗ്രത് ജഗത്തിനെ പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ആത്യന്തിക സത്യം ഒന്ന് ധരിക്കണ്ട. പറയുന്നു ഈ വേദാദി പ്രപഞ്ചത്തിനും ആത്യന്തിക സത്യത്വം എന്ന് വെച്ചാൽ പാരമാർത്ഥിക സത്യത്വത്തെ നിഷേധിക്കുന്നു, അംഗീകരിക്കുന്നില്ല. അത് പിന്നെ വ്യാവഹാരിക സത്യമാണെന്നുള്ള കാര്യം മുമ്പ് പറഞ്ഞു. ആരംഭണ ശബ്ദാധികരണത്തിൽ ആ കാര്യം ചർച്ച ചെയ്തപ്പോൾ അവിടെ പറഞ്ഞു, ജഗത്തിന്റെ സത്യത്വം എന്ന് പറയുന്നത് കേവലം വ്യാവഹാരികമാണ്. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയത്തില്ല. ജഗത്ത് സത്യമാണോ അല്ലയോ അതിന് സമാധാനം പറഞ്ഞിട്ടേ പോകാവൂ. ശരി, സമാധാനം പറയാം, അത് ഒറ്റ വാക്കി പറയണം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, പ്രയാസമാണ്. എന്തുകൊണ്ട്? ചോദിക്കുന്ന ആള് ആദ്യം അറിഞ്ഞിരിക്കണം ഈ ജഗത്ത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിന് എത്ര പിരിവുകളുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാത്ത ഒരാളുടെ അടുത്ത് ചോദ്യകർത്താവിന് അത് അറിയത്തില്ലെങ്കിൽ അയാളുടെ അടുത്ത് മറുപടി പറ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പോകുന്നത് പരമാബദ്ധമാണ്. അത് ഇത് ചോദിക്കുന്നത് പോലെയാണ്, ആത്മാവുണ്ടോ ഇല്ലയോ, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മറുപടി പറയണമെങ്കിൽ എന്ത് വേണം? ചോദ്യകർത്താവിന് എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ആ അറിവ്, അതെന്താണ്, ഏതറിവിനെ ആശ്രയിച്ചാണ് അയാൾ ചോദ്യം ചോദിക്കുന്നതെന്ന് അയാൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആത്മാവുണ്ടോ ഇല്ലയോ, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന് ഒറ്റ വാക്യത്തിൽ ചോദിക്കാൻ പറ്റത്തില്ല. ഒറ്റ വാക്യത്തിൽ ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാൻ പറ്റും. കാരണം ഇതിനൊക്കെ ചാടിക്കേറി മറുപടി പറയാൻ പോകുന്നവരാണ് മണ്ടന്മാർ. എന്നാ ഇപ്പൊ ഞാൻ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊടുക്കുക, ആത്മാവുണ്ടെന്ന് പറയണം. കാരണം ചോദ്യകർത്താവിന്, ചോദിക്കുന്നവന്റെ മനസ്സിൽ എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, അതാദ്യം അയാൾ പറയണം. ഇല്ലെങ്കിൽ അവസാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും പറയുമോ അതാണോ ഈശ്വരൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നു, ഇതാണോ ആത്മാവ്, ഇതാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെ എന്ന് വരും. എന്ന് വെച്ചാൽ ചോദിച്ചവന് ശരിയായ വിളിവിലല്ല, സമാധാനം പറയുന്നവനും വിളിവ് കുറവുണ്ട്. പൊതുവെ തന്നെ വെളിവില്ലാത്തവരാണ് ഈശ്വരനും ആത്മാവെന്നും പറഞ്ഞ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വാദവിവാദങ്ങളിലൊക്കെ ചെന്ന് പെടുമ്പോൾ അതറിയണം എന്താണ് ചോദിക്കുന്നവൻ, ഏത് ആത്മാവിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ചോദിക്കുന്നവനിൽ നിന്ന് ആദ്യം മനസ്സിലാവണം, എന്ത് ആത്മാവിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത്. അപ്പൊ സമാനം പറയുമ്പോൾ ചിലപ്പോൾ ചോദ്യകർത്താവ് പറയുന്നത് പോലെ തന്നെ അത്തരം ഒരു ആത്മാവിനെ നിഷേധിക്കേണ്ടി വരും. അതായത് ചോദ്യകർത്താവ് ശരിയായ ആത്മാവിനെ അല്ല ധരിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. സമാധാനം പറയേണ്ട ആളുടെ മനസ്സിൽ ഏതാണോ ആത്മാവ്, ആത്മാവിനെ കുറിച്ചല്ല ചോദ്യകർത്താവ് ചോദിച്ചെങ്കിൽ അത് സമാധാനം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ട് എന്താണ് ആത്മാവ്, അത് നമുക്ക് താർക്കിക ഭാഷയും മനസ്സിലാക്കണം. എങ്ങനെയാണ് അഭാവജ്ഞാനം പ്രതി പ്രതിയോഗിജ്ഞാനം കാരണമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനെ നിഷേധിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം, അതെന്താണെന്ന് അറിഞ്ഞ് നിഷേധിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു അറിവ് അയാളുടെ ഉള്ളിലുണ്ടായിരിക്കും, അദ്ദേഹം പ്രാകൃതമായിട്ടായിരിക്കും. ഇവിടെ പറയുന്ന പോലെ ശാസ്ത്ര വിചാരത്തിലൂടെയൊക്കെ സിദ്ധിച്ച ഒരു അറിവായിരിക്കണമെന്നില്ല. അയാൾ ആത്മാവിനെ കുറിച്ച് എവിടുന്നോ കേട്ടു. സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് കേൾക്കുന്നത് പ്രേത സിനിമകളിൽ നിന്നൊക്കെയാണ് ആത്മാവിനെ കുറിച്ച് അറിയുന്നത്. അപ്പം അയാളുടെ മനസ്സിലിരിക്കുന്ന ആത്മാവ് അതാണ് പ്രേതാത്മാവ്. ഇതുണ്ടോ ഇല്ലേ എന്നായിരിക്കും അയാൾ ചോദിക്കുന്നത്. ഈ ഉത്തരം പറയാൻ പോകുന്നയാൾ അവിടെ ചെന്നിട്ട് ജന്മാദ്യസ്യ അഥവാ ശാസ്ത്രയോനിത്വം എന്നൊക്കെ ഇയാൾ പറയും. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വാമി അവിടെ നിന്ന് ഭയങ്കര വേദാന്ത പ്രസംഗം, മറ്റയാൾ അവിടെ നിന്ന് സ്വാമിയെ ചീത്ത വിളിക്കുന്നു. ഇതിലെന്തെങ്കിലും പ്രയോജനം, എവിടെയെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ചോദ്യോത്തരം പോകുന്നത്. ഇത്തരത്തിലാണ് പോകുന്നത്. പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ശരി, ഇവിടെ സ്വാമി കുറെയൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട് ആത്മാവ് എന്താണ്, ഈശ്വരൻ എന്താണ്. സ്വാമിയുടെയിലും കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങളുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന മോശക്കാരനാണ്. അവൻ്റെയിലും ഉണ്ട് കുറെ സാധനങ്ങൾ, പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊടുന്ന സാധനങ്ങളല്ല, കൂട്ടിമുട്ടുന്ന സാധനങ്ങളല്ല. അത്തരം ചർച്ചകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോ നിഷേധിക്കുന്നവൻ എവിടേക്ക് വരണം? ഈ ശാസ്ത്രത്തിലൂടെ നിർണയിക്കപ്പെട്ട ആത്മതത്വത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഈശ്വര തത്വത്തിലേക്ക് വരണം. അതിൽ നിന്നുകൊണ്ട് പരസ്പരം സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ഉണ്ടാവും ഇല്ലാവും, ഇല്ലാതാവും. എന്ത് സംഭവിക്കും? ഈശ്വരൻ എന്ത് പറ്റും ആത്മാവിന്? എന്ത് സംഭവിക്കും? എങ്ങനെ ഈശ്വരൻ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നുവെച്ചാ പിന്നെ ഈശ്വരൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ സംസാരിക്കുന്നവരുടെ കഴിവിനനുസരിച്ചിരിക്കും. അവന്റെ ബുദ്ധി വൈഭവവും അവന്റെ ശാസ്ത്ര പാണ്ഡിത്യവും അയാളുടെ കഴിവുകളനുസരിച്ചാണ് രണ്ടുപേരുടെ ഈശ്വരൻ എന്ത് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഈശ്വരൻ ഇല്ലാതായിപ്പോ, ചിലപ്പോൾ ഈശ്വരൻ ഉണ്ടാകും. അതാണ് ശാസ്ത്ര ചർച്ച ചെയ്ത് വരുന്നത്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ശങ്കരാചാര്യര് അദ്വൈതത്തെ സ്ഥാപിച്ചു. രാമാനുജനോ മാധ്വനോ വന്നിട്ട് ആത്മാവിനവർ നിഷേധിക്കുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അതിനെ വേർതിരുത്തി വ്യാഖ്യാനിക്കുന്നു. അവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിലും ശങ്കരാചാര്യർക്ക് അവരോടൊന്ന് സമാധാനം പറയാൻ അവസരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നേരത്തെ കാലം ചെയ്തു. ഇതിനെങ്ങനെ സമാധാനം പറയും? ഇപ്പം നേരത്തെ കാലം ചെയ്ത ഒരാളിന് ഇവർക്ക് ഇഷ്ടം പോലെ പെരുമാറാനുള്ള അവസരമുണ്ട്, കാരണം തിരിച്ചൊന്നും പറയത്തില്ലല്ലോ. മാധുന രാമാനുജനും ഒക്കെ എന്താ സംബന്ധം വേണമെങ്കിലും പറയാം, തിരിച്ചു പറയാൻ ആളില്ല. പക്ഷെ പിന്നെ സംഭവിച്ചിട്ടുണ്ട് എന്താണ്, അതിന്റെ അനുയായികൾ വരും. അനുയായികൾ വന്നിട്ട് ഈ അനുയായികളെ സംബന്ധിച്ച് എന്താ വിശേഷത? അവര് രണ്ടു കൂട്ടരും അവരവരുടെ ശാസ്ത്രങ്ങളിൽ ശരിയായ അറിവ് സമ്പാദിച്ചവരാണ്. അവര് സംസാരിക്കും. അവര് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ അദ്വൈതത്തിന്റെയും ദ്വൈതത്തിന്റെയും വിശിഷ്ടാദ്വൈതത്തിന്റെയൊക്കെ അവസ്ഥ എന്താവും? അത് പലതിനെ ആശ്രയിച്ചിരിക്കുന്നു. കേവലം ശാസ്ത്ര പാണ്ഡിത്യത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല, കേവലം ബുദ്ധിസാമർഥ്യത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല. പ്രതിഭാവിശേഷം എന്നൊരു സാധനം പറയും. എന്നുവെച്ചാൽ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് അറിയാമെങ്കിലും ആ സമയത്ത് തോന്നണം. നമുക്കറിയാം, പക്ഷെ സമയത്ത് തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അരണയുടെ ബുദ്ധിയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ അറിവും ഉള്ളിലുണ്ട്. സദസ്സിൽ സംസാരിക്കുമ്പോൾ തോന്നുന്നില്ല എന്താ പറയേണ്ടതെന്ന്. പ്രതിഭാസ്ഫൂർത്തിയില്ല എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും അയാള് പരാജയപ്പെട്ടു. അങ്ങനെ ഭാഷണം, നിഗ്രഹസ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്രതിഭ പരാജയപ്പെട്ടു. അപ്പോ പരാജയപ്പെട്ടു കഴിഞ്ഞാലോ ദ്വൈതം പോയി, അല്ലെങ്കിൽ വിശിഷ്ട അദ്വൈതം പോയി, അല്ലെങ്കിൽ അദ്വൈതം പോയി. എന്നുവെച്ചാൽ ഈശ്വരൻ പോയി, പിന്നെ ഈശ്വരൻ നിലനിൽപ്പില്ല. അപ്പൊ ഇതൊക്കെ സമർത്ഥനവും നിഷേധവുമല്ല, അവനവന്റെ ബുദ്ധി സാമർഥ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുന്നവർ പോലും പഠിച്ചിട്ട് അറിഞ്ഞിട്ട് ചർച്ച ചെയ്യുമ്പോൾ വരുന്ന നിർണയം വസ്തുനിഷ്ഠമായിരിക്കണമെന്നില്ല. പറയുന്നു മനസ്സിലായി? ഇങ്ങനെയുള്ള വിദ്വാൻമാര് തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിലും എത്തിച്ചേരുന്ന നിർണയം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയുടെ പ്രതിഭയെ ആശ്രയിച്ചായിരിക്കും. അത് സമയത്ത് അത് ഉണർന്നില്ലെങ്കിൽ അയാൾ പറയുന്ന സിദ്ധാന്തത്തിന് നിലനിൽപ്പില്ല, അയാൾ പരാജയപ്പെട്ടു. ശരി, ദ്വൈതമല്ല അദ്വൈതമാണോ, അദ്വൈതമല്ല അദ്വൈതമാണെന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിർണയം തർക്കവിതർക്കങ്ങളിലൂടെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി, ഇന്ന് വരെ തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനിക്കാതിരിക്കെ ആണോ ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത ആൾക്കാർ, കാര്യമായ ബോധമില്ലാത്ത ആൾക്കാർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരിടത്തും എത്തിച്ചേരത്തില്ല. പിന്നെ കഴിവുള്ളവന്റെ പക്ഷം. പിന്നെ വാദപ്രതിവാദങ്ങളിൽ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പോകുന്നവർക്കും അറിയാം, ഇതൊരു തീരുമാനത്തിൽ എത്തത്തില്ല എന്നറിയാം. അതുകൊണ്ട് ഈ വാദപ്രതിവാദത്തിന് പോകുന്നവരെല്ലാം പണ്ട് ഇന്നും പോകുമ്പോൾ കുറച്ച് ഗൂണ്ടകളെയും കൊണ്ടുപോകും. അവർ തീരുമാനിക്കുക ആരാ ശരി. ഇന്നും അതാണ് നടക്കുന്നത്. ഗൂണ്ടകൾ അവസാനം തീരുമാനിക്കും. ഗൂൺസ് അവർ തീരുമാനിക്കും ആരാണ് ശരി തെറ്റ്. പണ്ട് ശങ്കരാചാര്യരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് വായിച്ചു നോക്കുക, ഏതാണ് ശങ്കരദിഗ്വിജയം? ശങ്കരാചാര്യരും ഗൂണ്ടകളെയും കൊണ്ടാ പോയത്. ശങ്കരദിഗ്വിജയം മലയാളത്തിലും കിട്ടും, സംസ്കൃതത്തിലും കിട്ടും. അവിടെ രാജാക്കന്മാരും അവരുടെ പട്ടാളവും ആ പലയിടത്തും ചെന്നിട്ട് തീരുമാനിച്ചത് ദിഗ്വിജയം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അല്ലാതെ തർക്കത്തിലൂടെ ഇതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അവനവന് എന്താണോ ബോധ്യപ്പെട്ടത് അതിലും മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അതിന് കാരണമെന്താണ്? കാരണം ഇവിടെ പറയുന്നു, ഈ തത്വത്തെ നിരൂപണം ചെയ്യുമ്പോൾ ഒരു തത്വത്തെ തന്നെ പല വീക്ഷണകോണങ്ങളിലൂടെയാണ് അതിനെ നിരൂപണം ചെയ്യുന്നത്. ആ പല പ്രക്രിയകൾ ഒന്നും ഒന്നിന് വിരുദ്ധമായിരിക്കും. തത്വം മാത്രമേ ഒന്നാകത്തുള്ളൂ, പ്രക്രിയകളിൽ വൈരുദ്ധ്യം വരും. അപ്പോൾ അതിലൊക്കെ ഏർപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പ് അങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞു അതുമായിട്ട് വിരോധം വന്നില്ലേ, അപസിദ്ധാന്തം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതൊരിടത്തും തീരുമാനത്തിലെത്തും. ഇവിടെ തന്നെ ആദ്യം ഭാഷകാരൻ പറഞ്ഞു എന്താണോ ജീവസൃഷ്ടിയെ കുറിച്ച് പറയുന്നു, പിന്നീടെന്തു പറയുന്നു, ഇത് പരമാത്മപ്രകരണമെന്നും പറയാം. അപ്പൊ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ പരമാത്മസൃഷ്ടിയല്ലേ പറയുന്നതല്ല ജീവസൃഷ്ടിയാണ്. പരമാത്മസൃഷ്ടിയാണെങ്കിൽ എന്ത് ദോഷം വരും, സത്യത്വം വരും. അപ്പോൾ അത് പരമാത്മപ്രകരണമാണെങ്കിൽ അർത്ഥാത് പരമാത്മസൃഷ്ടി എന്ന് പറയുന്നില്ലേ, അങ്ങനെ വരും. അങ്ങനെ വന്നാലും എന്താണ് പരമാത്മസൃഷ്ടി സത്യമല്ല. ഇത് സാമാന്യം ബുദ്ധിയുള്ളവന് ഭ്രമത്തെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വ്യക്തമായി ധരിക്കണമെങ്കിൽ അതിന് വിശേഷ ബുദ്ധിയും വേണം. അതിൽ പറയുന്ന ഊഹാപോഹ വിചക്ഷണന് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഇതുവരെ ഇത് ഈ ചർച്ച ചെയ്തതിന്റെ താല്പര്യം ഇതാണ്, വേദാദി സർഗത്തെപ്പോലെ ഈ സൃഷ്ടി പരമാർത്ഥം അല്ല എന്നാ പറഞ്ഞു. എന്ന് വെച്ചാൽ വേദാദി സൃഷ്ടി പരമാർത്ഥമാണെന്ന് അർത്ഥാത് ശ്രദ്ധിക്കും. അപ്പോൾ ജഗത് മിഥ്യ എന്ന് പറയുന്നതാണ് എങ്ങനെയാ അത് പറയുന്നത്, അതിനുവേണ്ടി പറയുന്നു വേദാദി സർഗസ്യാപ്യ ആത്യന്തികം സത്യത്വം. അത് സത്യം എന്ന് പറഞ്ഞാൽ ആത്യന്തിക സത്യം എന്ന് സ്വീകരിക്കരുത്. അപ്പൊ വീണ്ടും മറ്റൊരു വിഷയത്തിലേക്കായി. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, സ്വപ്നം അസത്യമാണ് എന്ന്. അത് സമർത്ഥിച്ചു കഴിഞ്ഞു. ഇപ്പൊ പറയുന്നു ജാഗ്രതം പറഞ്ഞു വന്നപ്പോൾ അത് അസത്യമാണ്. ഇതെല്ലാം എല്ലാം പരമാത്മപ്രകരണമാണ്. അപ്പോൾ ഇനി ജാഗ്രത അസത്യമാണെന്ന് സമർത്ഥിക്കുന്നത് എന്തുകൊണ്ട്? പരമാത്മപ്രകരണമാണ് എല്ലാം, സ്വപ്നവും സുഷുപ്തിയും ജാഗ്രത. പരമാത്മപ്രകരണമായിട്ടും സ്വപ്ന സൃഷ്ടി അസത്യമെന്ന് സർവസമ്മതമായി അംഗീകരിച്ചു. ജാഗ്രത സൃഷ്ടിയും ഇനി അസത്യം എന്ന് തന്നെ പറയേണ്ടി വരും. അത് പരമാത്മാവാണ് സൃഷ്ടിച്ചത് എന്നിരിക്കലും അതും ഇനി അദ്വൈതത്തിൽ വേറൊന്നും. ജാഗ്രത സൃഷ്ടി പരമാത്മ സൃഷ്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പോ ചില സ്ഥലത്ത് പറയും ഈ ജാഗ്രതത്തിലെ സൃഷ്ടിയെല്ലാം, അങ്ങനെയും പറയും അത് താൻ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് പറയും. സൃഷ്ടി മുഴുവൻ തന്റെ സൃഷ്ടിയാണെന്ന് പറയും. അന്യനുൾപ്പെടെയുള്ള സൃഷ്ടികളെല്ലാം തന്റെ സൃഷ്ടിയാണ്. വീണ്ടും അവിടെ പ്രശ്നം വരും. താൻ എന്ന് പറയുന്നത് താനെങ്ങനെ ഇതിനെയൊക്കെ സൃഷ്ടിക്കും? താൻ ജീവനാണല്ലോ. അപ്പം വീണ്ടും ഇത് പറയും, എന്താണോ ജീവൻ തന്നെയാണ്, പക്ഷെ ആ പ്രാജ്ഞൻ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. ഇവിടെ താൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പരമാത്മ സൃഷ്ടിയാണോ എന്ന് വീണ്ടും പറയും. ചുരുക്കത്തിൽ ജാഗ്രത സൃഷ്ടി പരമാത്മ സൃഷ്ടി എന്ന് പറഞ്ഞാലും അത് അസത്യം ഒന്നിനി തെളിയിക്കുന്നു. അത് മിഥ്യയാണ്, പരമാർത്ഥമല്ല. അത് അതിനുവേണ്ടി പറയുന്നു എന്താണ് പ്രതിപാദിതം ഹി തദനന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ ഇത്യത്ര സമസ്തസ്യ പ്രപഞ്ചസ്യ മായാ മാത്രത്വം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് സമസ്ത പ്രപഞ്ചവും മായാ മാത്രമാണ്, അല്പം പോലും ഇതിൽ സത്യത്വം ഇല്ല. സത്യഗന്ധോപി നാസ്തി എന്നായിരുന്നു, പരമാർത്ഥ ഗന്ധോപി നാസ്തി. ഈ കാര്യം മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ആരംഭണാധികരണത്തിൽ തദനന്യത്വം ആരംഭണ ശബ്ദാധിക. അപ്പോ ഇപ്പൊ ശരിയാ, എന്താണ് ഇതെല്ലാം? പരമാത്മ പ്രകടനം തന്നെ സ്വപ്നത്തിൽ ജീവസൃഷ്ടി എന്ന് പറഞ്ഞാലും അത് അസത്യമാണ്. ജാഗ്രത ഈശ്വര സൃഷ്ടി എന്ന് പറഞ്ഞാലും അത് അസത്യമാണ്. അതുകൊണ്ട് സ്വപ്നത്തെ ഇനി ഈശ്വര സൃഷ്ടമാക്കേണ്ട കാര്യമില്ല, അതിനെ ജീവസൃഷ്ടി സ്വീകരിക്കാം. അല്ല, ഇനി ഈ ജാഗ്രത സൃഷ്ടി പോലെ അതും പ്രാജ്ഞസൃഷ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ദോഷമില്ലെന്ന് മാത്രമല്ല ഗുണവുമുണ്ട്, അതും വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടിവിടെ ആത്യന്തികമായി ജീവേശ്വര ഭേദമില്ല? എന്താണ് അതിന്റെ ഗുണമെന്ന് പറയുന്നത്? ഇനി പറയുന്നത് അടുത്ത സൂത്രത്തിനും പറയും. പ്രാക് ബ്രഹ്മാത്മത്വ ദർശനാ വേദാദി പ്രപഞ്ചോ വ്യവസ്ഥിത രൂപോ ഭവതി. ഈ ബ്രഹ്മാത്മത്വ ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ വേദാദി പ്രപഞ്ചത്തിന് വ്യവസ്ഥിത രൂപത്തിലുണ്ട് എന്ന് വെച്ചാൽ കേവലം സത്യത്വം മാത്രമല്ല, ഇത് കാര്യകാരണ ബദ്ധമായിരിക്കുന്നു. ഇതാണല്ലോ സ്വപ്നത്തെ നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നം അസത്യമെന്ന് ബോധിച്ചത് അത് ബാധ ബാധിച്ചതുകൊണ്ടാണ്. ബാധ്യ എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രതയിൽ ഉണർന്നു വന്നപ്പോൾ അത് അസത്യമെന്ന് ബോധിച്ചു. അത് അസത്യമെന്ന് ബോധിച്ചതിന് പല കാരണങ്ങളുണ്ട്. മുഖ്യമായ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടെ ഇല്ല, മറഞ്ഞുപോയത് പൂർണ്ണമായി. പിന്നെ അവിടെ എന്തൊക്കെ അനുഭവപ്പെട്ടു അതെല്ലാം അവ്യവസ്ഥിതമാണ്, അതും ഒരു കാരണമാണ്. എന്നുവെച്ചാൽ ജാഗ്രതയിലെ കാര്യകാരണ നിയമങ്ങളോട് അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിലെ എൻ്റെ ഈ ശരീരം പൂർവ്വജാഗ്രതത്തിൽ ഇത് തന്നെയായിരുന്നു, എന്നിടയ്ക്കാണ് സ്വപ്നം വന്നത്, അപ്പൊ ഈ ശരീരം മാറിപ്പോയി. അപ്പൊ ജാഗ്രതയിലെ നിയമവ്യവസ്ഥകളോട് സ്വപ്നത്തെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയും. അത് അവ്യവസ്ഥിതവും ഇത് വ്യവസ്ഥിതവുമായി അനുഭവപ്പെടുന്നു. എന്നാൽ സ്വപ്നം കാണുന്ന ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക, അവിടെ സ്വപ്നത്തിലുമുണ്ട് വ്യവസ്ഥിതി. അവിടെ എന്തെല്ലാം കാണുന്നോ അതിനെല്ലാം അവിടെ അതിൻ്റെതായ വ്യവസ്ഥിതികളുണ്ട്. അതാണ് അവിടുത്തെ നിയമം. അത് ഇവിടെ പറയാൻ പറ്റൂ. അവിടെ അവ്യവസ്ഥയുണ്ടെങ്കിൽ അവിടെ തന്നെ പറയണം. അതെ, പുരുഷൻ രഥമാകുന്നു അവിടെ സ്വപ്നത്തിൽ കാണുന്നു. സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ ഒരു അവ്യവസ്ഥതയില്ല, ഇവിടെ ജാഗ്രതയിൽ രജ്ജുവിൽ സർപ്പത്തെ കാണുന്നു എന്ന് പറയും പോലെ ഉള്ളു. ഇനി അങ്ങനെ തോന്നിയാൽ തന്നെ എല്ലാം അവിടുത്തെ ഒരു വ്യവസ്ഥയ്ക്ക് അധീനമായിട്ടാണ്. ഇനി ഒരാൾ ചിന്തിക്കുകയാണ്, ഓ രഥം കുതിരയാകാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ജാഗ്രതത്തിൽ ഒരാൾ ഇരുന്നു കൊണ്ട് ഈ പരമാത്മാവ് ഇങ്ങനെ ആകാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പോലെയുള്ളൂ. എല്ലാം സ്വപ്നത്തിൽ അതിൻ്റെതായ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വപ്ന ദൃഷ്ടാവിനെ സംബന്ധിച്ച്. അതിനെന്താ തെളിവ്? എങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ല, എങ്ങനെയാണോ ജാഗ്രതയിൽ വന്നിട്ട് സ്വപ്നം ബാധിതമാകുന്നത് അതുപോലെ സ്വപ്നത്തിൽ സ്വപ്നം ബാധിതം ആകുന്നില്ല. സ്വപ്നം സ്വപ്നത്തിൽ ബാധിതമായിരുന്നു എങ്കിൽ പിന്നെ അപ്പൊ ഭയക്കേണ്ട കാര്യമില്ലല്ലോ, ഭയക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് തന്നെയാണ് അവിടെ ഗ്രഹിക്കുന്നത്. സ്വപ്നത്തിൽ എന്തെങ്കിലും മിഥ്യയായി അനുഭവപ്പെട്ടാൽ അതിനെ മിഥ്യയായി ഗ്രഹിക്കുന്നു. അപ്പൊ വ്യവസ്ഥ എന്ന് പറയുന്നത് സത്യത്തെ സത്യമായി ഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല, മിഥ്യയെ മിഥ്യയായും ഗ്രഹിക്കുമ്പോഴാണ് വ്യവസ്ഥ വരുന്നു. ഇവിടെ ജാഗ്രതയിലെ വ്യവസ്ഥ എന്തുകൊണ്ട്? രജ്ജു സർപ്പത്തെ സർപ്പമായി ഗ്രഹിക്കുന്നു, രജ്ജുവിനെ രജ്ജുവായും ഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത് കൊണ്ടാണ് ജാഗ്രത വ്യവസ്ഥിതമെന്ന് പറയുന്നത്. സ്വപ്നത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കാം. അപ്പൊ സ്വപ്നം വ്യവസ്ഥിതമാണ്, അതിന് സ്വപ്നത്തിൽ ബാധ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സ്വപ്നം അനുഭവിക്കുമ്പോൾ സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വപ്നം സ്വപ്നദ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത ആയിരിക്കുന്നു. സ്വപ്നദ്രഷ്ടാവിന് ഒരിക്കലും സ്വപ്നം സ്വപ്നമല്ല. എന്തുകൊണ്ട്? എവിടെയാണോ ഈ വ്യവസ്ഥിതി അനുഭവപ്പെടുന്നത് അത് ജാഗ്രതാണ്. ഇത് ഈ ജാഗ്രതാണത്, ഇവിടെ ഈ വ്യവസ്ഥിതി അനുഭവപ്പെടുന്നു. ഇതിന് നമുക്ക് സ്വപ്നമൊന്നും വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കണമെങ്കിൽ ഇതിനെ വിചാരം ചെയ്ത് തത്വത്തെ ബോധിക്കും. പക്ഷെ ആ സ്വപ്നം വ്യവസ്ഥിതമായൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ അത് ബാധിതമായി. അതുപോലെ ഈ ജാഗ്രതം വ്യവസ്ഥിതമായ ഒരനുഭവത്തിലേക്ക്, എന്ന് വെച്ചാൽ പരമാർത്ഥികമായ ഒരറിവിലേക്ക് വരുമ്പോൾ ഇതും ബാധിതമാകും എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്.